ദ്വന്ദ്വശ്ച പ്രാണി തൂര്യസേന അംഗാന. ഏഷാം ദ്വന്ദ് ഏകോസ്യ പാണിപാദം മാർദ്ദംഗിക പാണവികം രഥികാശ്വാരോഹം സമാഹാരസ്യ ഏകത്വാദ് ഏകത്വ സിദ്ധേ നിയമാർത്ഥം പ്രകരണം പ്രണ്യംഗാദീനാം സമാഹാരേവ യഥാസ്യ. പ്രാണിതൂര്യസേന അംഗാനം. പ്രാണീച തൂര്യം ച സേനാച പ്രാണി തൂര്യ സേനാ. അത്ര കാ സമാസ പ്രാണീച തുര്യഞ്ച സേനാച പ്രാണിതൂര്യ സേനാഹ. ഇത്രേതര യോഗദ്വന്ദ്. താസാം അംഗാനി പ്രാണിതൂര്യസേനാംഗാനി. അത്ര ക സമാസഃ ഇതരേതര യോഗദ്വന്ദ് സമാസ. പ്രാണീച തൂര്യം ച സേനാച പ്രാണിതൂര്യ സേനാഹ. താസാം അംഗാനി താസാം അംഗാനാം പ്രാണിതൂര്യ സേന അംഗാനം. അത്ര ക സമാസ. ഷഷ്ടി തത്പുരുഷ. പ്രാണി ഇതി ശബ്ദസ്യ രൂപം കഥം ഭവതി? പ്രാണീതി ശബ്ദസ്യ രൂപാണി കഥം? പ്രാണീ പ്രാണിനോ പ്രാണിനഃ. തൂര്യശബ്ദസ്യ തൂര്യം തൂര്യേ തൂരാണി. സേനാശബ്ദസ്യ പ്രജാശബ്ദ നിത്യഭൂവന അപ്പി വർത്തത ജന അർത്ഥേ സന്തത്യർത്ഥേ ഏകവചനെ അപി പ്രയോഗിച്ചത് തത്ര മതഭേദേന വർത്തത ജനമിതി അത്ര ബഹുത്വമേവ അതഃ അത്ര നിത്യഭൂവന ശബ്ദ ഇതി മതഭേദേന ഏവം കഥ്യതേ. സന്തതീതി ഏകോപി വക്തും ശക്യം അതഃ ഏകവചനം. അത്ര പ്രാണിതൂര്യസേന ഇതരേതര യോഗദ്വന്ദ്. താസാം അംഗാനാം ഷഷ്ടി തത്പുരുഷ. അതഃ പ്രാണ്യംഗാനാം തൂര്യാംഗാനാം സേനാംഗാനാം ദ്വന്ദ്വ സമാഹാരോ ഭവതി ഇതി അസ്യ സൂത്രസ്യ അർത്ഥഃ. ദ്വിഗുരു ഏകവചനം ഇതി സൂത്രാത് പരം വർത്തതെ ഇതം സൂത്രം. അതഃ ഏകവചനസ്യ അനുവർത്തി വർത്തതെ. അത്ര വാർത്തികം വർത്തതേ സമാഹാരഗ്രഹണം കർത്തവ്യം ഇതി തസ്യാവി അനുവർത്തി രാത്ര വർത്തത അത യേഷാം ദ്വന്ദ്വഃ പ്രാണ്യങ്കാനാം സൂര്യങ്കാനാം സേനാങ്കാനാം ദ്വന്ദ്വഃ ഏകവത് സ്യാത് ഇതുക്തി സമാകാര സഞ്ജ്ഞകഃ ഭവതി അയം സമാസഃ സമാഹാരസ്യ സ നപുംസകമിതി നംസകത്വം ഏകവചനം പ്രാണ്യംഗസ്യ ഉദാഹരണം പാണിപാദം സമാഹാര സമാഹരേ വിഗ്രഹേ ഏവ സമാഹാരത്വം പ്രതീയതേ വിഗ്രഹ ഭവതി പണ്യോ പാദയോസ്ത സമാഹാരഹ ഇതി പണ്യോ പാദയോസ്ത സമാഹാര അലൗകിക വിഗ്രഹ കഥം ഭവതി പാണി പാണി ഓസ് പാദവോസ് സമാസേ കൃതേ സുപ്ലോവേ പാണിപാദ ഇത്യത്ര അനേന സൂത്രേണ ഏകവത്വേ നമസകത്വേ ച പാണിപാദം എന്നുവെച്ചാൽ കൈകാലുകൾ അവയുടെ കൂട്ടം സമാഹാരം എന്നർത്ഥം പാണിപാദം എന്ന് പറയാം പ്രാണ്യംഗമാണ് മനുഷ്യാദി പ്രാണിനാം അംഗത്വം പ്രാണ്യംഗം അവയവങ്ങളുടെ കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് വരുന്നത് പാണിപാദം തൂര്യാംഗം ഉദാഹരണം ഭവതി മാർദംഗിക പാണവികം മൃദംഗവാദനം അസ്യ ശില്പം ഇതി വിഗ്രഹേ തദ്ധിത പ്രതീകൃതേ മാർദംഗിക ശബ്ദ ഭവതി മൃദംഗ വാദന ആണവന്റെ സാമർഥ്യം എന്നുള്ള അർത്ഥത്തിൽ മൃദംഗത്തെ നല്ലവണ്ണം വായിക്കുന്നു അവനാണ് മാർദംഗികൻ എന്ന് പറയുന്നത് ശില്പം എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട് തദ്ധിതമാണ് സുബന്ധത്തിൽ നിന്നാണ് തദ്ധിത ഉത്പത്തി ഇപ്പൊ മൃദംഗ ശബ്ദത്തിൽ നിന്ന് ഒരു പരത്തെയും പരത്തി വന്നു കഴിഞ്ഞാൽ ഉടൻ മനസ്സിലാക്കണം അത് തദ്ധിതമാണ് ഒരു സുബന്ധത്തിൽ നിന്ന് പരത്തിൽ കാരണം മൃദംഗ എന്ന് പറയുമ്പോൾ തിങ്ങന്തമല്ല ഒരു നാമപദമാണ് അതിനൊരു വികാരം വന്നിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് മാർദംഗിക അങ്ങനെയുള്ള ശബ്ദങ്ങൾ കാണുമ്പോൾ നമ്മൾ ഊഹിക്കണം നാമപദത്തിൽ നിന്നൊരു രൂപമാറ്റം വന്നിരിക്കുകയാണ് അതുകൊണ്ട് തദ്ധിതാന്തം ആണ് തദ്ധിതാന്തത്തിൽ എല്ലായ്പ്പോഴും ആദിവൃദ്ധി ഉണ്ടാവുന്ന നിയമമുണ്ട് എല്ലായിടത്തും ആദിവൃദ്ധി ഉണ്ടാവണം അത് അപൂർവം ചില അണ് ഠക്ക് ഠഞ്ഞ് തദ്ധിതേഷ് വച്ചാ മാതേഹി എന്നുള്ള സൂത്രം പ്രവർത്തിക്കുന്നിടത്ത് മാത്രം അല്ലെങ്കിൽ വരത്തില്ല അല്ലാത്തടത്ത് വരത്തില്ല ഇപ്പൊ തദസ്യ ശില്പം എന്നുള്ള അർത്ഥത്തിൽ പ്രത്യേകം വന്നിട്ടാണ് മാർദംഗികം അതിന്റെ ഭാവം കൊണ്ട് അർത്ഥം വരുന്നു നൂറുകണക്കിന് അർത്ഥത്തിൽ തദ്ധിത പ്രത്യയം വരും ഇവിടെ തദസ്യ ശില്പം ശില്പം ശില്പം എന്ന് വെച്ചാൽ കഴിവ് സാമർഥ്യം എന്നുള്ള അർത്ഥത്തിൽ അത് മാർദംഗിക ആണ് പിന്നെ അടുത്ത് വരുന്നത് പാണവികം എന്ന് പറയുന്നു. ഇവിടെ പണവം എന്ന് പറയുന്നത് കൊമ്പ്, കൊമ്പല്ലേ മലയാളത്തിൽ പാണി എന്ന് പറയത്തില്ലേ, എന്താണ് ഈ മൃദംഗത്തിന്റെ ഒരു ചെറിയ സാധനമാണ് പണവത്തിന് മൃദംഗം എന്നും അർത്ഥമുണ്ട്. ഈ മൃദംഗം പലതരത്തിലുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു വലിയ സാധനമുണ്ട്, അത് എടുത്തുകൊണ്ട് കിടന്ന് കൊട്ടുന്ന സാധനം. ഹിന്ദിയിൽ അവനങ്ങനെയൊക്കെ പറയും. അത് ആണ് വലുത്. ചെറുതുണ്ട് ഇവിടെ കേരളത്തിലൊക്കെ ഉപയോഗിക്കുന്നത്, കയ്യിൽ പിടിച്ചിട്ട്. അത് തന്നെ സോപാനത്തിന് പാണി. അത് വേറെ സൈസ്. ഡമരു, അത് ഡമരു. പലതരത്തിലുണ്ട്. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയ സാധനം. എടയ്ക്ക, അതുപോലെ ഒരു ചെറിയ ഒരു മൃദംഗത്തിന്റെ ഒരു വകഭേദമാണ് പണവം. പണവവാദനം ശില്പമസ്യ പാണവീകൻ, അങ്ങനെ വിഗ്രഹിക്കുന്നു. അവിടെ എന്ത് വരുന്നു? രണ്ടും തമ്മിൽ സമാസം ചെയ്യുന്നു. മാർദ്ദംഗികാനാം പാണവികാനാം ച സമാഹാരഹ എന്ന് വിഗ്രഹിക്കുന്നു. സർവത്ര സമാഹാര ദ്വന്ദ്വം സമാഹാര എന്നുള്ള ചേർക്കും, സമൂഹം എന്നുള്ള അർത്ഥത്തിൽ. അത് പിന്നെ ഏകവചനം വേണോ, ദ്വിവചനം വേണോ, ബഹുവചനം വേണോ, എന്തു ആകാം, അത് വിഗ്രഹം കൊണ്ട് തിരിച്ചറിയാനേ പറ്റൂ. മാർദ്ദംഗികസ്യ പാണവികസ്യ ച സമാഹാര എന്നും പറയാം. മാർദ്ദംഗികയോഹോ പാണവികയോഹോ സമാഹാര എന്ന് പറയാം. മാർദ്ദംഗികാനാം പാണവികാനാം സമാഹാര എന്ന് പറയാം. ശബ്ദം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പ്രയോഗവും സന്ദർഭവും വിവക്ഷയൊക്കെ അനുസരിച്ച് അത് മനസ്സിലാക്കാൻ പറ്റും. അലോകിരം എങ്ങനെ വരും? മാർദ്ദംഗിക ആം പാണവിക ആം സുപ്ലവും വന്നു. മാർദ്ദംഗിക പാണവികം സമാഹാരം എന്ന് പറഞ്ഞാൽ എന്തുവരും? സമൂഹമാണ്, ഏകവത്. ഇതരേതരയോഗ ദ്വന്ദ്വനാണെങ്കിൽ ദിവചനം വരണം. ഇത് എങ്ങനെ വിഗ്രഹിച്ചാലും എന്തായിരിക്കണം? സമാഹാരം ആയിരിക്കും. അതിലെ പാണിപാദം രണ്ടെണ്ണമുണ്ട്. പക്ഷെ വന്നെന്താ, രണ്ട് രണ്ടും നാല് ബഹുവചനം വരണ്ടേ? പാണിപാദം എന്ന് പറയുമ്പോൾ നാലില്ലേ? നാലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏകവചനം എന്തുകൊണ്ട്? സമൂഹമാണ്. അതിപ്പോ നാല് തന്നെ വേണമെന്നില്ല. പാണിയും പാദവും എത്ര വേണോ ആവാം, പക്ഷെ ഏകവചനേ വരത്തുള്ളൂ. എണ്ണം നോക്കേണ്ട കാര്യമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണ ക്ഷേത്രീയ ശൂദ്രാഹ, അവിടെ സമൂഹമുണ്ടോ? അവിടെ നാല് വർണ്ണങ്ങളെയാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ബഹുവനം തന്നെ വരും. രഥിക അശ്വാരോഹം, ഇത് സേന അംഗങ്ങൾ അനുദാഹരണം. രഥികാശ്ച അശ്വാരോഹാശ്ച എന്ന് വിഗ്രഹിക്കണം. രഥേന ചരതീതി രഥിക പർപ്പാദ്ഭ്യഷ്ഠൻ, പർപ്പാദിഗണത്തിൽപ്പെട്ടതിലെല്ലാം ചരതി എന്നുള്ള അർത്ഥത്തിൽ ഭഞ്ഞു വരും. രഥികൾ എന്ന് പറഞ്ഞാൽ രഥത്തിൽ സഞ്ചരിക്കുന്നു. രഥി ശബ്ദം മേലെയുണ്ട്. രഥി രഥനോ രഥിനഃ, അതൊക്കെ നമ്മൾ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. രഥമുള്ളവൻ അവനെന്തു പറയും? രഥി എന്ന് പറയും. പക്ഷെ ഇവിടെ ടഞ്ഞ് പ്രത്യം വന്ന് ടസീക്ക വന്നു രഥിക എന്ന് പറയുന്നു രഥിക. ഇവിടെ ആദിവൃദ്ധി വന്നിട്ടില്ല, രാധിക എന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലായിടത്തും ആദിവൃദ്ധി വരണമെന്നില്ല. അശ്വം ആരോഹതീതി അശ്വാരോഹ, നമ്മൾ പഠിച്ച സൂത്രമല്ല. ഉപപദമതി അശ്വം ആരോഹതീതി അശ്വാരോഹ, അശ്വം പൂർവത്തിൽ ആങ് പൂർവമായ ഋഹുധാതുവിൽ നിന്ന് കർമ്മണ്യ അണ്ണു വന്നു അശ്വാരോഹ എന്ന് പറയും. ഇത് കൃതന്തമാണോ തദ്ദാന്തമാണോ? അവൻ പറഞ്ഞു രുഹ് ധാതുവിൽ നിന്ന് പ്രത്യം വന്നു. ധാതുവിൽ നിന്ന് പ്രത്യം വന്നാൽ എന്തായിരിക്കും? കൃതന്തമായിരിക്കും. പക്ഷെ അവിടെ ഒരു വിശേഷം സംഭവിച്ചു. എന്താണ്? അശ്വ ആ രുഹ എന്നിടത്ത് സമാസം വന്നു, തത്പുരുഷ സമാസം ഉപപദം അതി. നമ്മളത് ചർച്ച ചെയ്തില്ല, കാരണം അതിനൊക്കെ ഈ പ്രത്യേകങ്ങൾ വരും, കൃതന്തങ്ങൾ കൃതന്ത പ്രത്യേകങ്ങൾ വരും, പിന്നെ അതെന്താണ് അത് നോക്കും. എന്ത് സംജ്ഞ? അത് അശ്വാരോഹ എന്ന് പറയുന്ന വിശേഷണമായിട്ട് ഉപയോഗിക്കും. അശ്വാരോഹ സൈനിക, അശ്വാരോഹ ഇതി സൈനികസ്യ വിശേഷണം. അശ്വം ആരോഹതീതി അശ്വാരോഹ ഇതി ഭൂതി. വിഗ്രഹസ്തു രഥികാനാം അശ്വാരോഹാണാം ച സമാഹാരഃ. രഥിക അശ്വാരോഹം സമാഹാരസ്യ ഏകത്വാദ് ഏകത്വ സിദ്ധേ നിയമാർത്ഥം പ്രകടനം. സമാഹാരസ്യ ഏകത്വം അർത്ഥസിദ്ധമേവ. സമാഹാരം ഇത്യുക്തെ തത്ര അനുഭൂത അവയവഘ ഭവതി. അവയവാനാം ഉദ്ഭൂതത്വം നാസ്തി. അത് സമൂഹമേവ ഉദ്ഭൂത അവയവവിക്ഷായം ഇതരേതരയോഗ ദ്വന്ദ്വോ ഭൂതി. യഥാ ബ്രാഹ്മണ ക്ഷത്രിയ വൈശൂദ്രാഹ തത്ര അവയവാഹ സന്ധി ബ്രാഹ്മണ ക്ഷത്രിയ വിശൂദ്രാഹ തത്ര ഉദ്ഭൂത അവയവവിക്ഷായം അവയവാനാം വാർദ്ധക്യേന വിവക്ഷായം തത്ര ഇതരേതരയോഗ ഭൂതി. കിന്തു അത്ര അവയവവിക്ഷ നാസ്തി തസ്ഥാനേ സമൂഹവിവക്ഷായോ അനുഭൂത അവയവവിക്ഷായ സമാഹാരത്വം ഭവതി. അതഃ സമാഹാര ഇതി വചനേനൈവ ഏകത്വ സിദ്ധേ സമൂഹസ്യ ഏകത്വ. അത്ര കസ്മാത് ഇതം സൂത്രം ആരബ്ധം ഇത്യസ്യ സമാധാനം ഭവതി നിയമാർത്ഥം. കോത്ര നിയമ സമാഹാര ഏകത്വേ ഏവ ഭവതി തത്ര സമാഹാരദ്വന്ദ്വേ ദ്വിത്വാദികം നാസ്ത്യേവ. ഇതി സമാഹാരസ്യ ഏകത്വാദേവ സിദ്ധേ. കിം സിദ്ധേ? ഏകത്വം സിദ്ധേ. സിദ്ധേ നിയമാർത്ഥം പ്രകരണം. കോത്ര നിയമ സമാഹാര സമാസ ഏകത്വേ ഏവ സിദ്ധേ. പ്രാണ്യങ്കാദീന സമാഹാര ഏവ യഥാസ്യ സമാഹാരിക്കുത്തെ ഏകത്വമേവ. പ്രാണ്യങ്കാദീന സമാഹാരേ ഏവ സമാസ ഭവതി നതു ഇതരേതര യോഗേ. അത്ര പ്രാണ്യാംഗാനാം ദൂര്യാംഗാനാം സേനാംഗാനാം ഇതരേതര യോഗ ന ഭവതി. സദാ സമാഹാരമേവ ഭവതി സദാ ഏകത്വമേ ഭവതി തഥാ സദാ നമസ്തകത്വം. തർഹി ഈ നിർവാണശക്കേ നവാക് പാണിപാദോ ഏവം ന വക്തും ശക്യതേ. നവാക് പാണിപാദം ഏവ തസ്യ അപവാദോപി വർത്തേ സർവത്ര സർവത്ര അപവാദോപി അത്രയോ ഉക്തം. അത്ര ഏവം വക്തും ശക്യം എത്ര ഉദ്ഭൂത അവയവ വിവക്ഷ വർത്തത തത്ര ഇതരേതര യോഗോപി ഭവതി. അനുദ്ഭൂത അവയവക്ഷായ അത്ര സർവത്ര പൂർവനിപാതി സമാഹരേ സർവത്ര സർവേ വിധേഹ വൈകൽപ്പിക ഇവ ഇതാപൂർവത്ര പൂർവനിപാത നിയമ കൃത ബഹുഷു സ്ഥാനേഷു ഇന്ദു ഏകത്ര പാണിനിന ഉക്തം ലക്ഷണഹേതു ക്രിയയാ ഇതി. ലക്ഷണഹേതു ക്രിയയാ ഇതി അത്ര കസ്യ പൂർവ ശബ്ദസ്യ പൂർവ നിപാതഃ കർണീയഃ ഹേതു ശബ്ദസ്യ കസ്മാത് അൽപത്വാത്. അന്നു പാണിന സ്വയമേവ തസ്യ പരനിപാതഃ കൃത അനേന ഏവം ജ്ഞായതേ സർവേ പൂർവനിപാതാ അനിത്യായവ എന്ന് പറഞ്ഞാൽ പാണിനിയുടെ നിയമം പാണിനിയെ മറന്നുപോയി. നിയമം അനുസരിച്ചാണെങ്കിൽ എന്ത് ചെയ്യണം? ഏത് ശബ്ദാദ്യം കൊണ്ടുവരും? അപ്പൊ വ്യാഖ്യാതാക്കൾ എന്ത് പറഞ്ഞു? പാണിനി അങ്ങനെ ചെയ്തതുകൊണ്ട് അവിടെ അനിയമത്തെ പാലിച്ചുകൊണ്ട് ആ നിയമം പുതിയ നിയമമാണ്. അതാണ് വലിയ ആൾക്കാർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റി അതെന്തായി മാറും? സുബദ്ധമായി മാറും. പിന്നെ വ്യാഖ്യാതാക്കൾക്ക് അത് സമർത്ഥിക്കാൻ വരെ വഴിയില്ല. പാണിനി ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിയമം സ്വയം തന്നെ മാറ്റിയിരിക്കുന്നു. എന്നാൽ പിന്നെ അതിനൊരു നിയമം പറയണ്ടേ? ശരി, ഇങ്ങനെയും ആകാം എന്നാ പിന്നെ പ്രശ്നമില്ല. അല്പാച്ചിന് പരത്തിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. അങ്ങനെ ഒരു നിയമം പറയാതെ തന്നെ പാണിനി എന്ത് ചെയ്തു? ഇത് കാണിച്ചു, തന്റെ നിയമത്തെ താൻ തന്നെ മാറ്റി. അപ്പൊ പുതിയ നിയമം ഉണ്ടാക്കി വ്യാഖ്യാതാവ് ഭാഷകാരൻ എന്ത് പറഞ്ഞു? സർവേ വിധേഹ സർവാവിധേഹ വികല്പ്യന്തേ. പൂർവനിപാതത്തിന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വികല്പ വിധികളാണെന്ന് വെച്ചാൽ അത് തിരിച്ചും മറിച്ചും എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരെയൊക്കെ അവസാനം എന്താക്കുന്നു? വെറും വിഡ്ഡികളാക്കുന്നു. ഇത്രയും പൂർവനിവാദങ്ങൾ പഠിച്ചു വെച്ചിട്ട് അവസാനം പറയുന്നു തോന്നിയതുപോലെ ചെയ്യാം. പിന്നെ ഇതിനെതിരും കഷ്ടപ്പെട്ട് പഠിച്ചത് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇതെങ്ങനെ വന്നു എന്ന് ചിന്തിച്ച് സമയം കളയേണ്ട കാര്യമില്ല, അങ്ങനെയും ആകാമെന്ന് സമാധാനിക്കുക. അതാണ് പറയുന്നത് ഈ വ്യാകരണത്തിൽ ഇങ്ങനെ വലിയ കടുംപിടുത്തം പിടിക്കുന്നത്. വ്യാകരണത്തെക്കുറിച്ച് വിവരമില്ലാത്തവരാണ്, ബോധമില്ലാത്തവരാണ്, ഒരുപാട് തെറ്റും ശരിയൊക്കെ പറയുന്നു. വ്യാകരണത്തിൻ്റെ സ്വഭാവം തന്നെ എന്തുകൊണ്ട് ഇങ്ങനെയാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഭാഷ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പം നിയമം ഉണ്ടാക്കിയാണ് തന്നെ ആ കാലത്തിലെ ഇതിൽ തന്നെ നിയമം തെറ്റിച്ചിരിക്കുന്നു. ഭാഷ മാറിയവിടെ പാണിനി നിയമമെല്ലാം പറഞ്ഞു വെച്ചു കഴിഞ്ഞപ്പോഴത്തെ അതേ ഭാഷ തന്നെയല്ലോ സൂത്രം ഉണ്ടാക്കിയത്. എന്നിട്ടുകൂടി പാണിനി അതിനെ മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഭാഷ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നിയമം നിൽക്കും? കർശനമായി നിയമം പറയുന്ന അബദ്ധമാണ്. പിന്നെ എന്താണ്? ഒരാൾക്ക് വ്യുത്പത്തി ഉണ്ടാവണം, ശബ്ദാർത്ഥ ജ്ഞാനം ഉണ്ടാവണം. അതിന് സഹായിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾക്കപ്പുറം നിയമത്തിൽ കടുംപിടുത്തം പിടിക്കുന്നത് വ്യാകരണത്തിൻ്റെ അടിസ്ഥാനപരമായ ബോധമില്ലാത്ത ആൾക്കാരാണ്. പണിനിയുടെ കാലഘട്ടത്തിൽ പണിനി എന്ന് പറഞ്ഞു ഗോദാ ഗോണി ഗോ പോത ഗോ പോതലിക ഇങ്ങനെയൊന്നും ഗോശബ്ദത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്. കാരണം ആ കാലഘട്ടത്തിൽ ആര്യാവർത്തത്തില് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെയുള്ള ബ്രാഹ്മണർ എന്ന് പ്രത്യേകം പറഞ്ഞു ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഷ ശിഷ്ടപ്രയോഗം എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ ഗോന്ന ഉപയോഗിച്ചിരുന്നു, ശരി, അത് സ്വീകരിക്കാം. പിന്നെ കാലം മാറുമ്പോൾ ശബ്ദത്തിന് മാറ്റം, അപ്പോൾ അത് സ്വീകരിക്കേണ്ടി വരും, പുതിയ വ്യാകരണം ഉണ്ടാകും. കാലമനോരമായ പൂർവനിപാത വിഷയെ അന്തേ ലിഖിതം ഭാഷ്യേതു സർവദേവ അഭ്യർഹിതം പൂർവനിപാതമിതി മതാന്തരം സ്ഥിതം. ഭാഷ്യേതു സർവത്ര സർവദ ഏവ അഭ്യർഹിതം പൂർവനിപാതമിതി മതാന്തരം സ്ഥിതം. ബാലമനോരമായ അഭ്യർഹിതം പൂർവം നടക്കും, ചിലടത്ത് അതിന് അപവാദം കാണുന്നുണ്ട്, അതിനും അപവാദം കാണുന്നുണ്ട്. അപ്പൊ അഭ്യർഹിതം പൂർവമെന്ന് ഭാഷ്യകാരൻ പറഞ്ഞു, പൂർവം തന്നെ ചെയ്യണമെന്ന്. അത് അഭ്യർഹിതത്തിന്, ഇത് അതിനുവേണ്ടിയല്ല പറയുന്നു. സർവപൂർവനിപാത നിയമങ്ങളും വികല്പമാണ്, ചെയ്യാതേ ഇരിക്കാം എന്ന് വെച്ചാൽ തിരിച്ചും ചെയ്യും, അനിത്യമാണ്. എവിടെയെങ്കിലും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് അംഗീകരിക്കുക എന്നുള്ള ഗ്രന്ഥങ്ങൾ മാത്രമാണ് നമുക്ക് ഇന്നും ചെയ്യാനുള്ളതാണോ, അല്ല മുന്നുള്ള ഗ്രന്ഥങ്ങൾ മാത്രമാണ് ഇന്നും നമുക്ക് അങ്ങനെ പുതിയത് ഉണ്ടാക്കാം എന്ന് പറയുന്നതാണോ, അല്ല മുൻപുള്ള ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഉണ്ടായിരിക്കാം എന്ന്, പഴയ ഗ്രന്ഥങ്ങളിൽ മാത്രം. പ്രയോഗങ്ങൾ ലോകത്തിലങ്ങനെ കാണുന്നത് കൊണ്ട് ഓരോരുത്തർ പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അത് പ്രയോഗം കൊണ്ട് അതിന് സാധുത്വം വരുന്നു, കാലപ്പഴക്കം കൊണ്ട് വരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ പ്രയോഗമുണ്ട് കേൾക്കുമ്പോൾ ഒരാൾക്ക് ശബ്ദബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തെറ്റില്ല. ശബ്ദബോധം ഉണ്ടായില്ലെങ്കിൽ പ്രശ്നമാണ്, ബോധം ഉണ്ടാകുന്നെങ്കിൽ തെറ്റില്ല. പൂശകനാം ഞാൻ പൂശകനിനിമേൽ എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞപ്പോൾ പൂച്ചയ്ക്ക് പൂശകൻ എന്നങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാ, ചോദിച്ചത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്നാ, അത് തന്നെ. ഇത് തന്നെയാണ് അതിന് സമാധാനം, നിങ്ങൾക്ക് കേട്ട കാര്യം മനസ്സിലാവുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് രണ്ടു പക്ഷമുണ്ട്. യാഥാസ്ഥിക പക്ഷം പറയുന്നത് മാറ്റാനേ പാടില്ല, ഇനി എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ പാണിനി പതഞ്ജലി കാത്യായനി ഇവർ മൂന്നുപേരും വരുത്തിയതിനപ്പുറം മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് അപശബ്ദം, അസാധുത്വം, ശബ്ദേ ആയാതി എന്നാണ് പറയുന്നത്. അല്ല മറിച്ച് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറയാം, ഇങ്ങനെയാകാം എന്ന് പറയാം. അത് ഏത് വ്യാകരണത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പഴയ താളിയോര ഗ്രന്ഥമുണ്ട് അതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ മതി, അപ്രസിദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മതി. വേണ്ടി വന്നാൽ ഒന്നെഴുതിയും വയ്ക്കാം. ഒരിടത്ത് ഈ യാഥാസ്ഥിതത്വം ഒരിടത്ത് ശരിയല്ല. എന്താണ് പ്രാണി തൂരി അങ്ങനെ പറഞ്ഞല്ലേ, അതിന്റെ അർത്ഥം വാദ്യോപകരണമാണ്. തൂര്യം എന്ന് പറഞ്ഞാൽ വാദ്യോപകരണം, തൂര്യ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലുപയോഗിക്കുന്ന സാധനം. അനന്തരം ഭവതി ജാതിരപ്രാണിനാം. പ്രാണി വർജ ജാതി വാചനാം ദ്വന്ദ്വ ഏകവസ്യ. ഇത്ര ജാതിഹി അപ്രാണിനാം. അത്ര ജാതിഹി ഇതി പ്രഥമാന്ത ശബ്ദം. എന്തു അത്ര ഷഷ്ടിയർത്ഥ പ്രഥമാഭവതി അത ജാതി വാചിനാം ഇതി വൃത്തോക്തം. പ്രാണിവർജ ജാതിവാചന ജാതിവാചനം ദ്വന്ദ് ഏകവ സാത് തസ്യ അപവാദ ഭവതി പ്രാണിവാചക ശബ്ദം മുക്ത്വാ അന്യത്ര. പ്രാണിവാചക ശബ്ദസ്യ ജാതിത്വേപി തത്ര ഏകവത്വം ന. പ്രാണിവർജ ജാതിവാചന ജാതി അത്ര ജാതിവാചക ജാതിവചനം ഇത്യർത്ഥം. ജാതിവാചക ശബ്ദാനാം ദ്വന്ദ തസ്യ ഉദാഹരണം ഭവതി ധാനാ ശഷ്കുലി ഇതി. ധാനാ ശഷ്കുലി പ്രാണിനാം തോ ബിട് ശൂദ്രാഹ ദ്രവ്യജാതിയാനാം ഏവ നേഹ രൂപരസോ ഗമനാകുഞ്ചനേ ജാതി പ്രാധാന്യേവായമേക വദ്ഭാവഹ ദ്രവ്യവിശേഷ വിവക്ഷായാം തോ ബദര ആമലകാനി. ധാനാ ശഷ്കുലി ഇതി ഉദാഹരണം. ധാനാശ്ച ശഷ്കുല്യശ്ച തസാം സമാഹാര ധാനാ ശഷ്കുലി. ഷഷ്കുലിതി വിസർഗക്വഗത കസ്മാത് സോമോർ നമസ്കാര ഇതി ലുക് ഭവതി. ധാന ധാന്യം ധാന്യപ്പൊടിയും പറയും ധാനാം. ധാന്യങ്ങൾക്ക് പൊതുവെ പറയും ധാനാം. നെല്ലിന് ധാനാം എന്ന് പറയും. അതിനും പറയും പൊടി അരി പൊടിച്ചത് ധാന. ശഷ്കുലി ശഷ്കുലി എന്ന് പറയുന്നത് ഇത് തന്നെ കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയെ പറയും ശഷ്കുലി. പൊതുവെ അതിനാ പറയുന്നത് ധാന്യപ്പൊടി ധാന്യം പൊടിച്ച് കലക്കി കഞ്ഞി റവ റവ എന്നൊക്കെ പറയും. അങ്ങനെ അർത്ഥമുണ്ട് ശഷ്കുലി എന്ന് വെച്ചാൽ കർണവിവരം. ഇതിനും പറയും ജിലേബി എന്നുണ്ട് ശഷ്കുലിക്ക്. ജിലേബി ഇത് കണ്ട അവർ ജിലേബി പോലെ എന്തിനാ? ആ അത് തന്നെ ശഷ്കുലി എന്നൊക്കെ പറയുന്ന അത് ആ ശഷ്കുലി തന്നെ മാറിയത് മുറുക്ക് പോലെയുള്ള സാധനങ്ങൾക്കും പറയും. ധാനാസ്ത ഷഷ്കുല്യസ്ഥ തസാ സമാഹാര ഇതി വിഗ്രഹേ അലവ് വിഗ്രഹ പദം ഭവതി അലോക വിഗ്രഹ ധാന ജസ് ധാനാശ്ച ഷട്കുല്യസ്യ താസാം സമാഹാര പ്രഥമാന്താണ് ധാന ശ്രീലിംഗ ശബ്ദ ഷഷ്കുല്യ ശ്രീലിംഗ ശബ്ദ എന്തോ ഏവമപി അനേകം അന്യപദാർത്ഥ പ്രഥമാന്താനമേവ ദ്വന്ദ്വഃ ഇതി മതേ അനുവിഗ്രഹേ പ്രഥമ ഏവ പ്രയോക്തവ്യ അന്യപ്രകാരേണാപി ക്രിയതേ ഹിന്ദു കർത്തൃശക്യം ഹിന്ദു പ്രഥമാന്താനമേവ ഇതി മതേ ജസ് ഇത്യേവ വക്തം യുക്തം ഏവഞ്ച പാണൗച പാദൗച തയോഹ സമാഹാര ഇതി വിഗ്രഹേ പാണി പാണി ഔ പാദ ഔ ഇതി വിഗ്രഹ കരണീയ അത്ര ദാന ജസ് ഷഷ്കുലി ജസ് ഇതി സമാസേ കൃതേ സുപ്ലോപേ ഷഷ്കുലി ഇതി ഹ്രസ്വ കഥം ഭവതി ഹ്രസ്വ നംസകേ പ്രാതിപദികസ്യ ഏകോ വിഭക്തി ച അപൂർവ നിപാതേ ഇത്യവി സൂത്രം വർത്തതെ തേന കർത്തും ശക്യത ഷഷ്കുലി ശ്രീലിംഗമേവ അത്ര നമുസ്തകത്വ നമുസ്തകഹ്രസ്വ ഗോസ്ത്രീയോരുപസർജനശേത്യനേനാപി കർത്തും ശക്യം സ്ത്രീപ്രത്യാന്തത്വ കിന്തു അത്ര നമുസ്തകത്വം പ്രാണിനാം തോ വിട് ശൂദ്രാഹ പ്രാണിവർജിതാനാമിത്യുക്തം അത്ര വിശസ്റ്റ ശൂദ്രാസ്ത തയോഹോ സമാഹാര തേഷാം സമാഹാര വിശ ഇതി ബഹുവചനം ഭവതി വിട് വിശൗ വിശഃ ശൂദ്ര തേഷാം സമാഹാര ഇതി വിഗ്രഹേ അലോ വിഗ്രഹ കഥം ഭവതി പ്രാതിപദികം ജസ് ശൂദ്ര ജസ് സുപ്ലോപേ വിശ്യത്യേത്ര സകാരസ്യ അത്ര ജാതിവാചകത്വ പ്രാണിവാചകത്വ ജാതിവാചകത്വേപി പ്രാണിവാചകത്വ ഏകത്വം നാം ഇതരേതരേകദ്വന്ദ്വഃ ദ്രവ്യജാതീയാനാമേവ ശൂദ്രാഹ ബഹുവചനേവ സ്ഥിതി സമാഹാരം അത്ര ജാതിവാചകത്വേ അപി പ്രാണിവാചകത്വാ അത്ര ഏകവത്വം നാസ്തി ഏകവത്വ അഭാവേ ഉദ്ഭൂത അവയവപേക്ഷായാം ഇതരേതര യോഗദ്വന്ദ്വഃ വിശൂദ്രാഃ ദ്രവ്യജാതീയാനാമേവ ദ്രവ്യജാതീയാനാമേവ ഇത്യസ്യ വ്യക്തിവിശേഷ വിവക്ഷാം വിനാ സർവവ്യക്തിഷു അനുസ്യൂത ജാതി വിവക്ഷായ അത്ര മീമാംസകവത് വൈയാകരണോപി ആകൃതവും ശക്തി മന്യത്തെ ഘടമാന ഇത്യുക്തെ ഘടശബ്ദസ്യ ശക്തി ജാതവും വർത്തതേ ജാതി ബോധോ ഭവതി ഇവമപി ഘടമാനയിത്യുക്തെ കോപി ജാതിം ആനയതി വ്യക്തിമേവ ആനയതി കസ്മാത് ജാത്യാനേന അസംഭവാത് ജാതേരമൂർത്തത്വാത് ജാത്യാനേന അസംഭവാത് അർത്ഥാത് വ്യക്തിയാനേനം സംഭവതി ജാതോ ശക്തി സ്വീകാരേ കിമത്ര പ്രയോജനം സർവവ്യക്തീനാം ജ്ഞാനം സംഭവതി സർവ വ്യക്തിജ്ഞാനം സംഭവതി സർവവ്യക്തീനാം ആനേന അസംഭവ തത്ര വിവക്ഷിത വ്യക്തിമേവ ആനയതി അന്യഥ പ്രതിവ്യക്തിം ശക്തി സ്വീകരണീയ ഭവേത് അയമേവ ആകൃത്യ അധികരണ ന്യായ മീമാംസായാം ഉക്തഃ അതഃ അനന്തവ്യക്തിഷു ശക്തികൽപ്പനെ ഗൗരവ തത്വ ഏകജാതു വ്യക്തി സ്വീകരോ എന്നു അനേനാദികാര്യം വ്യക്തവേവ സംഭവം ഇന്നത്തെ ജാതു അതായത് ശക്തി സ്വീകരിക്കുന്നത് അതിനാൽ ഘടമാനയെന്ന് പറയുന്നിടത്ത് അവിടെ ജാതി വിവക്ഷയിലാണ് പറയുന്നത് ജാതിയാണ് വിവക്ഷ അപ്പോ ഘടമാനയെന്ന് പറയുന്നിടത്ത് ശക്തി ജാതിയിലാണ് ഘടത്വ ജാതിയിലാണ് അപ്പോ ജാതി എന്ന് പറയുന്നത് അനയനം ചെയ്യാൻ കഴിയത്തില്ല വ്യക്തി എന്ന് പറയുന്നത് ജാതിയിലാണ് വ്യക്തിയിലാണ് ജാതി ഇരിക്കുന്നത് അതുകൊണ്ട് ആനയനം എന്ന് പറയുമ്പോൾ കൊണ്ടുവരുന്ന എന്തിനെ വ്യക്തിയാണ് ജാതിയല്ല ആ ഘടം കൊണ്ടുപോവാന്ന് പറഞ്ഞാലോ ഒരു ഘടത്തിനെ കാണിച്ചിട്ട് ആ ഘടം കൊണ്ടുപോവാന്ന് പറയുമ്പോൾ ശക്തി വ്യക്തിയിലാണ് അത് പറയുന്നു വിശേഷണം ഇപ്പോ വിശേഷണം പ്രയോഗിക്കുന്നു നീലഘടം രക്തഘടം അങ്ങനെയുള്ള വിശേഷങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് അവിടെ ശക്തിവിശേഷം കൊണ്ട് വ്യക്തിയുടെ ബോധമുണ്ടാകും. വിശേഷങ്ങൾ പ്രയോഗിക്കുന്നിടത്ത് അവിടെ ജാതിക്ക് പ്രാധാന്യമില്ല. വിശേഷണം വന്നതുകൊണ്ട് വ്യക്തിക്ക് തന്നെ പ്രാധാന്യം. ജാതിയുടെ ബോധം അവിടെ ഉണ്ടാവും, പക്ഷെ വിശേഷമായി അവിടെ വ്യക്തിയുടെ ബോധം ഉണ്ടാവുന്നു വിശേഷണാദികൾ പ്രയോഗിക്കുമ്പോൾ. അതും പറയുന്നുണ്ട് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഘടാശുക്ല ഇത്യാദി പ്രയോഗേഷു പദാന്തര സംവിഹാരാദിവശാ വ്യക്തിവിശേഷാനായവ ജാതിർ ഉപസ്ഥാപയ രീതി ജാതിയുടെ അപ്രാധാന്യം. അങ്ങനെയും പറയുന്നുണ്ട്. അതാണ് ജാതിക്ക് പ്രാധാന്യം വരുന്നത്. ദ്രവ്യജാതിയാനാന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നുണ്ട് ജാതി പ്രാധാന്യമായ ഏകോദ്ഭാവ, ജാതി പ്രാധാന്യമുള്ളിടത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ജാതിക്ക് പ്രാധാന്യം വരുന്ന ഇതാണ്. ശബ്ദത്തിൻ്റെ സംബന്ധം ജാതിയിൽ സ്വീകരിക്കുന്നു, അങ്ങനെ സകല വ്യക്തിബോധം ഉണ്ടാകും. പിന്നെ അവിടെ സകല വ്യക്തി ആനയനം സാധ്യമല്ലാതുകൊണ്ട് ഒരു വ്യക്തിയെ കൊണ്ടുവരാനെ വിവക്ഷയ്ക്കനുസരിച്ച് കൊണ്ടുവരുന്നു. മറിച്ചാണെങ്കിൽ വ്യക്തിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയിലും പിന്നെ സത്യഗ്രഹം ആവശ്യമായി വരും. അതുമാത്രമല്ല അതീത അനാഗത വ്യക്തികളെ കുറിച്ച് വ്യക്തിയിൽ ജ്ഞാനമുണ്ടാകത്തില്ല. നശിച്ചുപോയ ഘടം ഘടമാണെന്നും ബോധം ഉണ്ടാകത്തില്ല, വരാൻ പോകുന്ന ഘടം ഘടമാണെന്നും ബോധം ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ വരും. അതുകൊണ്ടാണ് ജാതിയിൽ സ്വീകരിക്കുന്നത്. ദ്രവ്യജാതിയെ ഇവിടെ സ്വീകരിക്കണം. ദ്രവ്യജാതിയാനാമേവ രൂപരസവും ഇവിടെ ഗുണങ്ങളാണ്. ഗുണജാതികളെ ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല. പ്രാണനാന്ന് പറയുന്നുണ്ട്. ദ്രവ്യജാതിയല്ലല്ലോ. ധാനാശുഷ്കുനി എന്ന് പറയുന്നത് ദ്രവ്യജാതിയാണ്, ജാതിവാചക ശബ്ദമാണ്. രൂപരസം എന്ന് പറയുന്ന ഗുണജാതിയാണ്, എന്നുവെച്ചാൽ ഗുണത്തിലുള്ള ജാതി. അവിടെ ഏകത്വം വരത്തില്ല. പിന്നെ ഇവിടെ എന്തുവരും? ഇതിരെതിര യോഗം. ഗമനാകുഞ്ചനൈ, ഇത് കർമ്മത്തിലുള്ള ജാതിയാണ്. ജാതി ഒന്ന് തന്നെ, എന്നാലും രൂപരസാദികളിൽ അത് ഗുണത്വവിശിഷ്ട ജാതിയാണ്. ഗമനാകുഞ്ചനത്തിൽ കർമ്മത്വവിശിഷ്ട ജാതിയാണ്. അവിടെയും ഈ സൂത്രം പ്രവർത്തിക്കില്ല. ഇതിരെതിര യോഗം തന്നെ. ജാതി പ്രാധാന്യമായ മേഘവത്വം, ജാതി പ്രാധാന്യമുള്ളിടത്തേ വരത്തുള്ളൂ. ദ്രവ്യവിശേഷ വിവക്ഷായത് ബദര ആമലകാനി, അതാണ് നേരത്തെ പറഞ്ഞത്. ശുക്ല ഘട എന്ന് പറയുന്നിടത്തൊരു പ്രത്യേക ഘടത്തിന്റെ വിവക്ഷയാണ്. അവിടെ വിവക്ഷ അങ്ങനെയാണ്. അതുകൊണ്ട് അവിടെ ജാതിക്കല്ല പ്രാധാന്യം, വ്യക്തിക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ജാതി പ്രാധാന്യം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഏവായം ഏകോദ്ഭാവ എന്ന് പറഞ്ഞാൽ എന്താ ഇതെന്ന് മനസ്സിലാക്കേണ്ടത്? ജാതിയുടെ പ്രാണനാമെന്ന് പറയുന്ന സൂത്രമനുസരിച്ച് നേരെ നോക്കിക്കഴിഞ്ഞാൽ രൂപരസം എന്ന് പറയണം. പക്ഷെ രൂപരസവും ഒന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഊഹിക്കുകയാണ് എന്താണ് ജാതി എന്ന് പറഞ്ഞത്? ദ്രവ്യജാതിയാണ്. ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. സൂത്രത്തിൽ ഇത് ഉണ്ട് നമ്മൾ കൽപ്പിച്ചോളൂ. എന്നുവെച്ചാൽ പാണിനിയുടെ നിയമത്തിന് വിരുദ്ധമായി പ്രയോഗങ്ങൾ കാണുന്നുണ്ട്. ആ പ്രയോഗങ്ങൾ സാധൂകരിക്കുന്നതിന് പാണിനിയുടെ നിയമത്തിൽ ഭേദഗതികൾ വരുത്തുന്നു. ആര്? ഭാഷ്യകാരനും വാർത്തികാരനുമല്ലോ. എന്നുവെച്ചാൽ പാണിനിയുടെ നിയമങ്ങൾ തന്നെ ഭാഷയ്ക്ക് പര്യാപ്തം അല്ല എന്ന് മനസ്സിലാവും. ഭാഷ മാറുന്നു, നിയമങ്ങൾ കൊണ്ട് കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ അതിരുന്ന് അവർ പിന്നെ ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിക്കുകയാണ് എന്താ വഴി. രൂപരസം ഒന്ന് കാണുന്നുണ്ട്, പറഞ്ഞാൽ എന്നാ ജാതി എന്ന് പറഞ്ഞാൽ എന്ത് ജാതി എടുക്കണം? ബ്രഹ്മജാതി എടുക്കണം. ഇപ്പൊ രൂപരസം കുഴപ്പമില്ല, പക്ഷെ വേറെ പ്രശ്നം ഗമനാകുഞ്ചനം. അവിടെ എന്ത് ചെയ്യും? എന്നാ അത് ഒന്നുകൂടെ അറിയാം, അത് കർമ്മജാതിയാണ്. അവിടെ ഇത് ബാധകമാണ്. ഇനി ബദരാമലകാനി ആണോ ഇവിടെ? അവിടെ എന്താ ആ പുസ്തകത്തിലും അങ്ങനെ തന്നെ ദ്രവ്യവിശേഷ വിവക്ഷായ ഇവിടെ ബദരാമലകാനി എന്ന് പറയുമ്പോൾ ഇത് ബദരം ആമലകം, ബദരഫലവും ആമലകവും. ഇത് വിശേഷദ്രവ്യമാണ് എന്നർത്ഥം. ഇവിടെ ജാതിക്ക് പ്രാധാന്യമില്ല, വിശേഷം വരുമ്പോൾ അവിടെ ജാതിക്ക് പ്രാധാന്യം കുറയും. നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ. ഇതെന്താ ഇവിടുത്തെ വിശേഷത എന്ന് പറയുന്നത്? ആരണ്യാനി ബദരാമലകാനി. അത് തന്നെ അത് വ്യാഖ്യാനത്തിൽ നിന്നാ മനസ്സിലാക്കുന്നു. അരണ്യഭവം ആരണ്യം, ആരണ്യത്തിലുള്ളത് ബദരാമലകങ്ങളാണെന്ന് വെച്ചാൽ വിശേഷമാണ്. അവിടെ ജാതിക്ക് പ്രാധാന്യം ഇല്ല. വിശേഷത എവിടെ വരുന്ന അവിടെ ജാതിക്ക് പ്രാധാന്യം ഇല്ല. വ്യക്തിയെക്കുറിച്ച് പറയണം, ആരണ്യകങ്ങളായ ബദരാമലകങ്ങൾ. അങ്ങനെ പറയുമ്പോൾ അവിടെ ദ്രവ്യവിശേഷ വിവക്ഷയാണ്. അപ്പോൾ ഈ സൂത്രപ്രകാരം ജാതിക്ക് പ്രാധാന്യം ഇല്ല, അതുകൊണ്ട് ഈ സൂത്രപ്രകാരം ഏകത്വം വരത്തില്ല. അതുകൊണ്ട് എന്ത് തോന്നുന്നു? ഇതരേതരയോഗം വന്നു. എന്നുവെച്ചാൽ ബദരം ആമലക രണ്ട് ഫലങ്ങളാണ്. ഫലത്വ ജാതിയുടെ വിവക്ഷയിലാണെങ്കിൽ ഏകത്വം വരും. ഇവിടെ ഫലത്വ വ്യാപ്യ ജാതിയുടെ വിവക്ഷയാണ്, ഇവിടെ വിശേഷ ഫലങ്ങളാണ്, അതുകൊണ്ട് വരുന്നില്ല എന്നാണ് വ്യാഖ്യാതാവ് പറയുന്നത്. അതൊക്കെ ഫലത്വ വ്യാപ്യ ജാതികളാണ്. ബദരഫലം എന്ന് പറയും, ഹിന്ദിയിൽ ബേർ എന്ന് പറയും. ഇവിടെ അത് കാണാറില്ല. ഇവിടെ കാരക്കാന്ന് പറയും, അതുപോലെ ഒരു സാധനം. പക്ഷെ വ്യത്യാസമുണ്ട്. ക്ഷീരോതകേ സംപൃക്തേ, ഇവിടെ ഇതരേതരയോ വന്നിരിക്കുന്നു. വ്യാഖ്യാനത്തിൽ പറയുന്നു ക്ഷീരോതകം. ഭാഷകാരൻ തന്നെ പ്രയോഗിച്ചിരിക്കുന്നു. അവിടെയും ഇതാ കുഴപ്പം. ജാതിരപ്രാണിനാവുന്നൊരു സൂത്രം ഉണ്ടാക്കിയിട്ട് ഭാഷകാരൻ എന്ത് പ്രയോഗിച്ചു? ക്ഷീരോതകയെന്ന്. അങ്ങനെ പ്രയോഗിക്കാൻ പാടുണ്ടോ? നിയമമനുസരിച്ച് എന്താണ്? അപ്രാണി ആണ് ജാതി വാചകമാണ്. ക്ഷീരോതകം എന്ന് പ്രയോഗിക്കണം. പക്ഷെ ഭാഷകാരൻ തന്നെ എന്ത് ചെയ്തു? ക്ഷീരോതകയെന്ന് പ്രയോഗിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് ഇങ്ങനെ ഇതരേതരയോഗം വരാം. അപ്രാണിയാണ് ജാതിവാചകമാണ് എന്ന അങ്ങനെ ഒരു പ്രയോഗം കാണും. അതുകൊണ്ട് മനസ്സിലാക്കാം അവിടെ എന്തോ ക്ഷീരോതകം എന്ന് പറഞ്ഞത് എന്തോ വിശേഷത്തിൽ പ്രയോഗിച്ചാണ് എന്നെല്ലാം ഊഹിക്കണം, കൽപ്പിക്കണം. ഭാഷകാരനതിനു വേണ്ടി പ്രത്യേക നിയമമൊന്നും പറഞ്ഞില്ല. അങ്ങനെ വരുന്നിടത്ത് വാർത്തകാരം പറയും ഇത് ശരിയല്ല, ഇത് വാച്യം, ഇത് കർത്തവ്യം, ഇങ്ങനെയെല്ലാം പറയും. എന്ന് വെച്ചാൽ സൂത്രം മാത്രം നോക്കിക്കഴിഞ്ഞാൽ അപര്യാപ്തമാണ് ഭാഷയ്ക്ക്. അപ്പോ ഈ സൂത്രത്തെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പുതിയ പുതിയ ഭാഷയ്ക്കനുസരിച്ച് മാറ്റുക, അതാണ് വ്യാഖ്യാതാക്കളുടെ ജോലി. എന്നാ പിന്നെ പുതിയ സൂത്രം എഴുതിയാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാടില്ല. എന്തുകൊണ്ട്? അത് ഋഷിയുടെ സൂത്രമാണ്, അതിനൊന്നും മാറ്റം വരുത്താൻ പാടില്ല. എല്ലാം വ്യാഖ്യാനിച്ച് ശരിയാക്കുക എന്നുള്ളതാണ്. ഇതാണ് എല്ലായിടത്തും ഉള്ള കുഴപ്പം, ഇത് തന്നെയാണ്. എല്ലാവരും വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തും. എന്നാൽ പുതിയ അർത്ഥം വെച്ച് പുതിയതൊന്നും എഴുതിയാൽ പോരെ? ഇല്ല, പഴയ രീതി അതാണ്. അതാണ് ശ്രദ്ധ, ഋഷിമാരോടുള്ള ശ്രദ്ധ. വ്യാഖ്യാനിച്ച് കണ്ടെത്താം, അതൊക്കെ അവരുദ്ദേശിച്ചിരുന്നതാണെന്ന് പറയാം. അല്ല, സ്വന്തമായിട്ട് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് പഴയ കാലത്ത് ആദ്യസൂത്രങ്ങൾ വരുന്നു, പിന്നെ വൃത്തി വരുന്നു, പിന്നെ ഭാഷ്യം വരുന്നു, ടീക, ടിപ്പണി, അങ്ങനെ പോകത്തുള്ളൂ. സ്വതന്ത്രമായി ആരും ഒന്നും എഴുതത്തില്ല, കാരണം അത് ഋഷിയുടെ അനാദരവും. പിന്നെ ക്രമേണ മനുഷ്യർ സ്വതന്ത്രമായി എഴുതാൻ തുടങ്ങി. അപ്പോൾ വിദ്വാൻമാർ സ്വീകരിക്കണ്ടേ? അതുകൊണ്ട് ഋഷി മൂലം, ഋഷി സൂത്രം, അതിൻ്റെയൊക്കെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് ഞാനത് എഴുതുന്നത്. ആരും തിരസ്കരിക്കരുതെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് എഴുതുന്നത്. സരസ്വതി കണ്ഠാഭരണം എഴുതിയ ബോധൻ വളരെ പിൽക്കാലത്തുണ്ടായാലേ? സരസ്വതി കണ്ഠാഭരണം എഴുതിയ ബോധൻ വളരെ പിൽക്കാലത്തുണ്ടായാലും അതൊക്കെ പിൽക്കാലത്താണ്. അദ്ദേഹം പാണിനിയെ അംഗീകരിക്കാതെയല്ലേ എഴുതിയത്? പാണിനി അംഗീകരിക്കാതെ പലരും എഴുതി വളരെ. അതൊക്കെ പാണിനിയുടെ കാലം പറയുന്ന എന്താ, ബി സിയിലാ പറയുന്നത്. ഇതൊക്കെ എഴുതിയത് പത്താം നൂറ്റാണ്ടിന് ശേഷമാണ് എല്ലാം എഴുതിയത്. അത് 1000 വർഷം കഴിഞ്ഞിട്ട് അതിനൊക്കെ മനുഷ്യന് ധൈര്യം വന്നുള്ളൂ. അങ്ങനെയൊക്കെ അല്ലാതെ എഴുതിക്കഴിഞ്ഞാൽ ഒരിത്തിനും അംഗീകരിക്കത്തില്ല. അത് എഴുതി പെട്ടി വയ്ക്കാനേ പറ്റും. പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിദ്വാൻമാർ അംഗീകരിക്കുന്നു. വാർത്തകാരൻ അതിനല്ലേ എഴുതിയത്, അല്ല സ്വതന്ത്രമായിട്ടല്ലേ എഴുതിയത്, സൂത്രത്തിനല്ലേ എഴുതിയത്.